ഇപ്പൊ എന്താണ് സത്കാര്യവാദം എന്ന് പറഞ്ഞത്? വൃക്ഷം ഒന്ന് തയ്യുന്ന ഏതായാലും കുഴപ്പമില്ല, വൃക്ഷം ഉണ്ടാകുന്നതിന് മുമ്പ് വൃക്ഷം ഇത്തിൽ എന്ന് പറഞ്ഞ ഇല്ലെന്ന് പറഞ്ഞ ശൂന്യവാദം എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ പോരാ. ശൂന്യവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? വൃക്ഷത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് വൃക്ഷത്തിന്റെ ശൂന്യതയാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ ശൂന്യവാദം. ആരംഭവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? വൃക്ഷം ഉണ്ടാകുന്നതിന് മുമ്പ് വൃക്ഷത്തിന്റെ അഭാവമാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ആരംഭവാദം. ആരംഭവാദം ആരുടെയാണ്? താർക്കികന്മാരുടെ. ശൂന്യവാദം ആരുടെയാണ്? ബൗദ്ധന്മാരുടെ ഒരു വിഭാഗം. ബൗദ്ധൻ എന്ന് പറഞ്ഞാൽ ബുദ്ധന് പിൽക്കാലത്ത് വന്ന അനുയായികളെ, നാഗാർജുനനെ പോലെയുള്ളവർ, ശൂന്യവാദികൾ. ഇപ്പൊ സത്കാര്യവാദത്തെ അംഗീകരിക്കുന്നവരാണ് കാര്യ ഉത്പത്തിയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം സത്ത് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. സത്ത് എന്ന് പറഞ്ഞു തുടങ്ങി എന്റെ അടുത്ത് ഒരു സത്കാര്യവാദത്തെ അംഗീകരിക്കുന്നു. അതാണ് സത്തിനെ ഒരു വികാരമായിട്ടെടുത്ത് കൊണ്ടാണ് ആറായിട്ട് എണ്ണിയത്, അല്ലെങ്കിൽ അഞ്ചെണ്ണം മതി. സത്കാര്യവാദം സ്വീകരിച്ചുകൊണ്ട് ആറായി. വരും ആറ് വിധം വികാരവും, അത് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. വരുന്നതായ എന്നുവെച്ചാൽ സംഭവിക്കുന്നതായ, എന്തിന്? ബ്രഹ്മ ഭിന്ന അറിവൊഴികെയുള്ള, ബ്രഹ്മഭിന്നമായ ആത്മാവൊഴികെയുള്ള എല്ലാത്തിനും സംഭവിക്കുന്നതായ ആറ് വിധം വികാരവും, ആറു തരത്തിലുള്ള വികാരവും അറിവിന് വരുമാറില്ല, അറിവിന് സംഭവിക്കാറില്ല. വരിക എന്ന് വെച്ചാൽ സംഭവിക്കാന്നർത്ഥം. ഇതിന് നേർ, ഇതിന് തുല്യമായി ഉരുവാം ഉടൽവെട്ട് കൃത്യയുടെ സ്വരൂപമായിരിക്കുന്ന ആ ശരീരത്തെ വിട്ടിട്ട് എന്നുവെച്ചാൽ മരണശേഷം കീർത്തിയാം ഉരുവാർന്നു, കീർത്തിയാകുന്ന ശരീരത്തെ സ്വീകരിച്ച് ഇങ് ഈ ലോകത്തിൽ അനുകമ്പ നിന്നിടും, ഈ ലോകം ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. എന്നുവെച്ചാൽ അനുകമ്പാശാലി, അതിന്റെ പേരിൽ കീർത്തിമാനായി ലോകാവസാനം വരെ നിൽക്കും. ഇപ്പൊ ഗുരുദേവൻ കീർത്തിമാനായി ലോകാവസാനം വരെ നിൽക്കുമെന്ന് മനസ്സിലാവും. ദൈവത്തെ കുറിച്ച് പറഞ്ഞെന്നൊക്കെയാണ് ഓരോരുത്തർ, ഒന്നും ശരിയാകുന്ന കാര്യങ്ങളല്ല. പരമാർത്ഥം ഉരച്ച് തേർവിടും പൊരുളോ ഭൂതദയാക്ഷമാബ്ധിയോ സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ. ഈ അനുകമ്പയാണ്ടവൻ, ഈ എന്ന് പറയുന്ന എപ്പോഴും പ്രത്യക്ഷത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പുസ്തകം, ഈ പേന, ഈ മേശ, ഈ മനുഷ്യൻ എന്നൊക്കെ പറയുന്ന എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്? പ്രത്യക്ഷത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അനുകമ്പയാണ്ടവൻ, ഈ അനുകമ്പയിൽ ആണ്ടവൻ, അല്ലെങ്കിൽ അനുകമ്പയെ ആണ്ടവൻ, എന്തായാലും അനുകമ്പ നിറഞ്ഞവൻ എന്നുള്ള അർത്ഥം. അനുകമ്പയിൽ ആണ്ടവനെയും പറയാം. ആണ്ടവൻ എന്ന് വെച്ചാൽ മുഴുവൻ ആണ്ടുപോയി, അല്ലെങ്കിൽ അനുകമ്പയെ ആണ്ടവൻ, അനുകമ്പയെ പ്രാപിച്ചവൻ, അനുകമ്പ ജീവിതപ്രദമായി സ്വീകരിച്ചവൻ, അനുകമ്പ മൂർത്തി, അനുകമ്പ സ്വരൂപൻ, അനുകമ്പയിൽ മാത്രം ജീവിച്ചവൻ, അതാണ് അനുകമ്പയാണ്ടവൻ. ഈ അനുകമ്പയാണ്ടവനെന്ന് ആരെ പറയും? എഴുതിയാളാരെ പറയും ഈ അനുകമ്പയാണ്ടവനെന്ന്? ഏതെങ്കിലും ഒരു അനുകമ്പയുള്ള ഒരാൾ കണ്ടിട്ടില്ല ഈ അനുകമ്പയാണ്ടവനെന്ന് പറയാൻ പറ്റും? ഒരു അനുകമ്പ ഇല്ലാത്ത ഒരാളെ കാണാതെ പറയാൻ പറ്റൂ ഇതാ ഈ അനുകമ്പയാണ്ടവൻ എന്ന് വെച്ചാൽ തന്റെ മുമ്പിൽ ഇരിക്കുന്ന എനിക്ക് ആർക്കെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ട് ഇതാ ഈ അനുകമ്പയാണ്ടവൻ എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. നിങ്ങൾക്ക് എന്നെ കുറിച്ച് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഒരനുകമ്പയുള്ള ഒരു വ്യക്തിയെ, അങ്ങനെയുള്ള അധികം പേരൊന്നുമില്ല, അപൂർവം ആൾക്കാരേ ഉള്ളൂ അനുകമ്പ ആണ്ടവരായിട്ട്. അനുകമ്പ എല്ലാവരിലും കാണും, നമ്മളെല്ലാവരും കാണും. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അനുകമ്പ ആണ്ടവനായിരിക്കുക എന്ന് പറഞ്ഞാൽ അനുകമ്പയിൽ മുഴുകി ജീവിക്കുന്ന ഒരു, ഈ അനുകമ്പ ആണ്ടവൻ എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യക്ഷമായി ഒരു അനുകമ്പ മൂർത്തിയെ കണ്ടിട്ട് പറയുകയാണ്. അതാര് എന്ന് ചോദ്യത്തിന് ഉത്തരം പറയണം. ആരായിരിക്കും പ്രത്യക്ഷമായി കാണുന്ന ഒരു അനുകമ്പ മൂർത്തി? ആരാണ്? എന്നെ പറയേണ്ടി വരും. അപ്പൊ ഗുരുവിന് പറയാൻ പറ്റുമോ? അതാ ഈ അനുകമ്പയാട്ടവന് നെഞ്ചത്തടിച്ചോണ്ട് എഴുതുമോ? ഈ അനുകമ്പയാണ്ടോ അങ്ങനെ പറയുമോ? അങ്ങനെ നെഞ്ചത്തടിച്ചോണ്ട് പറയൂ, അതാ ഈ അനുകമ്പയാണ്ടോ തന്നെ കുറിച്ച് പറയാൻ പറ്റുമോ? അപ്പൊ പിന്നെ എഴുതിയാരാ? അനുകമ്പയാണ്ടവനെ പ്രത്യക്ഷമായി കണ്ടുകൊണ്ട് എഴുതിയാരാണ്? അങ്ങനെ ആരോ എഴുതി എന്നേ പറയാൻ പറ്റും. അങ്ങനെ എന്താ പറഞ്ഞ്? ഈ എന്ന് പറയുന്നത് പ്രത്യക്ഷമായി കണ്ടുകൊണ്ടേ പറയാൻ പറ്റും. ഓരോരുത്തരെ എന്ന് പറഞ്ഞാൽ ബുദ്ധന്മാർ ഇങ്ങോട്ടുള്ളവരെ എന്ന് പറയാൻ പറ്റില്ല, അവരാരും മുമ്പിലില്ല. അനുകമ്പയെ ആണ്ടവനെന്നാണ്, ഉടയതമ്പുരാനെന്നല്ല. അത് മുരുകനെ വിളിക്കും, ആണ്ടവാ തമിഴില്. ആ ആണ്ടവനല്ല ഇവിടെ, അനുകമ്പയിൽ ആണ്ടവനാണ്. ആണ്ട് പോകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പൊ ഈ എന്ന് പറയുന്ന എന്തിന്റെ വിശേഷണമാകും? അനുകമ്പ ആണ്ടവൻ എന്ന് പറയുന്ന ഒരു ഒരു വാക്കാണ്. ഈ എന്ന് പറയുന്ന അനുകമ്പയുടെ വിശേഷണമല്ല, അനുകമ്പ ആണ്ടവൻ എന്ന് പറയുന്ന ഒരു സമസ്തപദം. മനസ്സിലായി? അപ്പൊ അനുകമ്പ ആണ്ടവനെ വിശേഷിപ്പിക്കുകയാണ് എന്ത്? ഈ എന്ന് പറയുന്നു. അനുകമ്പ എന്താണെന്ന് പിന്നെ എന്താണ്? ആദ്യം തന്നെ പറഞ്ഞു എന്താണ്? ഒരു വീട് എറുമ്പിനും വരുത്തരുതാണ് അനുകമ്പ. അത് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ പറയുന്ന അനുകമ്പയെ കുറിച്ചല്ല, ഈ പദ്ധതി പറയുന്ന ആരെ കുറിച്ചാണ്? അനുകമ്പ ആണ്ടവനെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ വിശേഷമായിട്ടാണ് എന്ത് പറയുന്നത്? ഈ എന്ന് പറയുന്നത്. അനുകമ്പയെ കുറിച്ചാണ് ഇതുവരെയും പറഞ്ഞു കഴിഞ്ഞത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് മാറ്റിപ്പിടിക്കുകയാണ്. എന്താണ് ഈ അനുകമ്പ ആണ്ടവൻ? അനുകമ്പ ആണ്ട വ്യക്തിയെ കുറിച്ച്, കാരണം ഇവിടെ പിന്നെ സാരൂപ്യത്തെ പറയാണ്. പലരുമായിട്ട് പരമാർത്ഥം ഉരച്ച് തേർവിടുന്ന പൊരുളാണോ അനുകമ്പ ആണ്ടവൻ? അപ്പൊ ഇവിടെ മുഖ്യമായിരിക്കുന്ന ആര്? അനുകമ്പയല്ല. അനുകമ്പ ആണ്ടവനായാലേ ഇങ്ങനെ പറയാൻ പറ്റൂ. എന്ത്? പരമാർത്ഥം ഉറച്ച് തേർവിടുന്ന പൊരുളാണോ അനുകമ്പ എന്ന് പറയാൻ പറ്റൂ? പരമാർത്ഥം ഉരച്ച് തേർവിടുന്ന പൊരുളെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണനാണോ അനുകമ്പ എന്ന് പറയാൻ പറ്റൂ? പറ്റൂ. അനുകമ്പ എന്ന് പറയുന്ന ഒരു ഗുണമാണ്. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിയെ എന്തിനൂടെ ഉപമിക്കാൻ പറ്റൂ? മറ്റൊരു വ്യക്തിയുടെ സാരൂപ്യം പറയാൻ പറ്റൂ, ഗുണത്തോടല്ല. ഇപ്പോ ശ്രീകൃഷ്ണൻ അനുകമ്പ ഉണ്ടെങ്കിൽ ശ്രീകൃഷ്ണൻ എന്ത് പറയാം? അനുകമ്പ എന്നല്ല പറയുന്നത്, അനുകമ്പ ആണ്ടവൻ എന്ന് ശ്രീകൃഷ്ണൻ പറയാം. അനുകമ്പ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പറയാൻ പറ്റില്ല. ഇവിടെ അനുകമ്പയെക്കുറിച്ചല്ല പറയുന്നത്, ഇവിടെ പറയുന്ന എന്തിനെ കുറിച്ച്? അനുകമ്പ ആണ്ടവൻ എന്ന് പറയുന്നത് ഒരു ഗുണമാണോ വ്യക്തിയാണോ? അപ്പൊ ഇവിടെ ഈ എന്ന് പറയുന്ന ആരെയാണ്? വ്യക്തിയാണ് പറയുന്നത്, ഗുണത്തെ അല്ല. അത് വിശദീകരിച്ചു കഴിഞ്ഞു. അനുകമ്പയെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ഒരു വീട് എറുമ്പിനും വരത്തരുത് എന്നുള്ള ആ ചിന്തയാണ്, അതാണ് അനുകമ്പ. ഇനി അനുകമ്പ ആണ്ടവനെ കുറിച്ച് പറയുകയാണ്. ഈ അനുകമ്പ ആണ്ടവൻ കൃഷ്ണനാണോ, അല്ലെങ്കിൽ ബുദ്ധനാണോ, ക്രിസ്തുവാണോ, നബിയാണോ എന്ന് ചോദിക്കുകയാണ്. എന്നുവെച്ചാ അവര് തമ്മിലുള്ള സാരൂപ്യം. ഈ അനുകമ്പയാണ്ടവൻ കൃഷ്ണനാണോ എന്ന് ചോദിക്കുകയാണ്. കൃഷ്ണൻ വേറെയാണ്, ഇവിടെ ഇരിക്കുന്ന അനുകമ്പയാണ്ടവനും വേറെയാണ്, അത് സ്പഷ്ടമാണ്. കൃഷ്ണനല്ല, ബുദ്ധനല്ല, നബിയല്ല, ക്രിസ്തുവല്ല, ഇവിടെ ഇരിക്കുന്ന അനുകമ്പയാണ്ടവൻ. പിന്നെ അതാണോ എന്ന് ചോദിച്ചാൽ എന്താ, രണ്ടും തമ്മിലെ സാദൃശ്യം എന്ന് വെച്ചാൽ അതുപോലെയാണോ എന്നാണ്. കൃഷ്ണനെ പോലെയാണോ ഈ ഇരിക്കുന്ന അനുകമ്പയാണ്ടവൻ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഈ എന്ന് പറയുന്നത് പ്രത്യക്ഷമായി കാണുന്നതിനെ പറയുന്നു. ഈ ഇത് അതെല്ലാം പ്രത്യക്ഷത്തെ കുറിക്കുന്ന പദങ്ങളാണ്. മുമ്പിൽ കാണുന്നതിനെ പറയാനാണ് നമ്മൾ ഈ എന്ന് പറയുന്നത്. പിന്നെ അനുകമ്പയാണ്ടവൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറയുകയാണ്. അതിന്റെ വിശേഷണമാണ് ഈ എന്ന് പറയുന്നത്. കാരണം വ്യക്തി ആയതുകൊണ്ടാണ് എന്താണ് വേറൊരു വ്യക്തിയുമായിട്ട് അതിന്റെ സാരൂപ്യത്തെ പറയുന്നു, സാദൃശ്യത്തെ പറയുന്നു. ആളാണോ ഈ അനുകമ്പയാണ്ടവൻ? ഞാനൊരാളെ ഋഷിവേശത്ത് വെച്ച് കണ്ട്, ഇന്നിവിടെ വെച്ച് കാണുന്നു. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, ഞാനന്ന് ഋഷിവേശത്ത് വെച്ച് കണ്ട ആളാണോ ഈ നിൽക്കുന്നവൻ എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ടുപേരും തമ്മിൽ എന്തോ സാരൂപ്യമുണ്ട്, ആ സാരൂപ്യത്തെയാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിലേ പറയാൻ പറ്റൂ. അല്ല, അന്ന് കണ്ട ആളും ഇവിടെ ഇരിക്കുന്ന ആളും തമ്മിൽ ഒരു സാരൂപ്യം ഇല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റുമോ വിശേഷത്ത് വെച്ച് കണ്ട ആളാണോ ഈ നിൽക്കുന്നത്? അപ്പൊ ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സാദൃശ്യത്തെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. സാദൃശ്യം എന്ന് വെച്ചാൽ രണ്ടു പേരിലും തുല്യമായ എന്തോ വിശേഷതയുണ്ട്. ഈ വ്യക്തിയെ, തന്റെ മുമ്പിലിരിക്കുന്ന വ്യക്തി എന്താണ് പ്രത്യേകത? വ്യക്തി കാരുണ്യമുള്ളവനാണ്, അതാണ് ഈ വ്യക്തിയുടെ പ്രത്യേകത. അപ്പോ ശ്രീകൃഷ്ണനും കാരുണ്യമുള്ളവനാണ്. അതുകൊണ്ട് അതുകൊണ്ട് എന്താണ്, അത്രയും കാരുണ്യമുള്ള ഒരാളാണോ ഇയാൾ എന്ന് ആ സാദൃശ്യത്തെ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത്. അങ്ങനെയാണോ, അങ്ങനെ ഒരു കാരുണ്യമുണ്ടെങ്കിലേ പറയാൻ പറ്റും. അപ്പൊ കാരുണ്യം എന്തെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുകമ്പ. അനുകമ്പ എന്ന് പറഞ്ഞാൽ ഒരു വീട് എറുമ്പിനും വരുത്തരുതെന്നുള്ള ആ ചിന്തയും വാക്കും പ്രവൃത്തിയും എല്ലാമാണ്. ഇപ്പൊ പരമാർത്ഥത്തെ പറയുക എന്ന് പറഞ്ഞാൽ ഗീതോപദേശമാണ്. പരമാർത്ഥം ഉരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഗീതോപദേശം. തേരുവിടുക എന്ന് വെച്ചാൽ അർജുനന്റെ തേരാളിയായിരുന്നു ആ പുരള്. കാരണം അതിന് പുരളെന്ന് പറയാൻ കാരണം എന്താണ്? ശ്രീകൃഷ്ണൻ ഒരു മനുഷ്യനല്ല, പിന്നെ എന്താണ്, അവതാരമാണ്, വിഷ്ണുവിന്റെ അവതാരമാണ്, ആണ് പുരൾ, ഈശ്വരൻ തന്നെ. ആ പുരളാണോ ഇവിടെ ഇങ്ങനെ അനുകമ്പാമൂർത്തിയായിരിക്കുന്നത്? അങ്ങനെ ലോകത്ത് പ്രസിദ്ധരായ ഓരോ വ്യക്തികളോടും ഉള്ള സാരൂപ്യത്തെ തന്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയിൽ പറയുകയാണ്. അപ്പൊ അവിടെ ഈ എന്നൊരു വിശേഷണം ചേർത്തില്ലെങ്കിൽ അനുകമ്പയാണ്ടവനെന്ന് പറഞ്ഞാൽ ഏത് അനുകമ്പാമൂർത്തികളെ എടുക്കാം? അനുകമ്പ ഉള്ളവരെന്ന് നമ്മൾ വരുന്ന ആരും എടുക്കും. പക്ഷെ ഈ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായി കണ്ടുകൊണ്ടേ അത് പറയാൻ പറ്റും. പിന്നെ ശ്രീകൃഷ്ണന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ വിഷ്ണുവിന്റെ അവതാരമാണ്. എന്നുവെച്ചാൽ വിഷ്ണു തന്നെ ഭൂമിയിൽ അവതരിച്ചു എന്നാണ് മഹാഭാരതത്തിലെ സങ്കല്പം. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഇതിഹാസ കഥാപാത്രമാണ്. മഹാഭാരതം എന്ന് പറയുന്നൊരു ഇതിഹാസത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ നിരവധി സംസ്കൃത സാഹിത്യത്തിലും പ്രാദേശിക സാഹിത്യത്തിലും എല്ലാം ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെടുന്നു. ഇതിഹാസങ്ങളിൽ, നിരവധി പുരാണങ്ങളിൽ, പിന്നെ ഭക്തി സാഹിത്യത്തിൽ, എത്രയോ സമ്പ്രദായങ്ങളിൽ അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ ദൈവമായി ആരാധിക്കുന്ന ഒരാളാണ് ശ്രീകൃഷ്ണൻ, കോടിക്കണക്കിന്. എന്തുകൊണ്ട്? അത് വിഷ്ണു തന്നെ മനുഷ്യനായി അവതരിച്ചതാണ്. ആ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു എന്താണ്, മഹാഭാരതത്തിൽ തന്നെ പ്രകടമാകുന്ന ഒരു അത്ഭുത പ്രതിഭാസമായിട്ടാണ്. ആ കൃഷ്ണന്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഭാഗവതവും മറ്റെഴുതിയത്. അങ്ങനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പിൽക്കാലത്ത് എഴുതിയതാണ്. അങ്ങനെ നിരവധി പുരാണങ്ങൾ, മിക്കവാറും ഏത് പുരാണം എടുത്ത് നോക്കിയാലും അവിടെയൊക്കെ കൃഷ്ണനെ കുറിച്ച് പറയാതിരിക്കുന്നു. എന്തിനു ഉപനിഷത്തിൽ പോലും ഉണ്ട് കൃഷ്ണൻ, ബൗദ്ധ സാഹിത്യത്തിൽ പോലും ഉണ്ട് കൃഷ്ണൻ. കൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം വരുന്നുണ്ട്. എങ്ങനെയോ കടന്നു വരും. ഇതൊക്കെ ഒരു കൃഷ്ണനാണോ പല കൃഷ്ണനാണോ എന്നറിയാൻ വയ്യ. എന്തായാലും കൃഷ്ണൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് കൃഷ്ണൻ. ഇപ്പൊ മഹാഭാരതത്തില് കൃഷ്ണൻ വിഷ്ണുവിന്റെ അവതാരമായി ജനിക്കുന്ന എവിടെയാണ്? എവിടെയാണ് കൃഷ്ണൻ ജനിക്കുന്നത്? ഏതാ സ്ഥലം? ദ്വാരകയിലും. ഭാഗവതത്തിന്റെ വലിയ ആശാനാണ് കൃഷ്ണൻ ജനിച്ചത് ദ്വാരകയിലും മധുരയിൽ. കംസന്റെ കാരാഗ്രഹത്തിലാണ് ജനിച്ചത്. പിന്നെ അവിടെ നിന്ന് നേരെ അപ്പൊ തന്നെ നാട് കടത്തി എവിടേക്ക്? നല്ല കഥ ഉണ്ടാകും. അമ്പാടിയിലേക്ക്, രാഖി രാമാനൻ ചുമന്നു മാറ്റിയത്, അല്ലെങ്കിൽ കംസം കൊന്നു കളയും. അതുകൊണ്ട് നേരെ അമ്പാടി പോയി. അവിടുന്ന് പിന്നെ തിരിച്ച് എവിടേക്ക് വരുന്നു? മധുരയ്ക്ക് വരുന്നു. അങ്ങനെ കാരണം ആ അമ്പാടിയിൽ വെച്ച് കൃഷ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് പഠിച്ച പണി പതിനെട്ടെന്ന് നോക്കി കംസൻ. എന്തുകൊണ്ട്? ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ കംസനെ കൊല്ലും എന്നുള്ള ഒരശരീരി ദേവകിയുടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പം ആകാശത്ത് നിന്ന് കംസം കേട്ട് അപ്പം മുതൽ തുടങ്ങിയതാണ് ദേവകിയുടെ മക്കളെ കൊല്ലാൻ. കൃഷ്ണന്റെ അച്ഛന്റെ പേരെന്താണ്? വസുദേവൻ. അതിന് കൃഷ്ണന്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ ബലരാമനെ മാത്രം കൊല്ലാൻ പറ്റില്ല. എന്തുകൊണ്ട്? ദേവകിയുടെ ഗർഭത്തിൽ ബലരാമൻ ഇരുന്നപ്പോൾ ആ ബലരാമനെ എന്തുവരെ സൂത്രവിദ്യ പ്രയോഗിച്ച് വസുദേവർക്ക് വേറൊരു ഭാര്യ ഉണ്ടായിരുന്നു, ആ ഭാര്യയുടെ ഗർഭത്തിൽ കൊണ്ടിരുത്തി. അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. രോഹിണിയുടെ ഗർഭത്തിൽ അങ്ങനെ രക്ഷപ്പെട്ടു. അനിയത്തിയും കൊല്ലാൻ പറ്റിയില്ല. അനിയത്തിയെ കംസം കാലി തൂക്കിയെടുത്ത് ചുഴറ്റി അടിക്കാൻ നേരത്ത് എന്ത് ചെയ്തു? പറന്നുപോയി. അതാണ് നമ്മുടെ കന്യാകുമാരി ദേവി എന്നാണ് പറയുന്നത്. വടക്കേന്ത്യയിലൊക്കെ ചെന്നു അവിടെയും ചില ദേവിമാരിയിരിക്കുന്നു. അവരൊക്കെ പറയുന്നത് ഞങ്ങളാണ്. ഏതാണ് ഒറിജിനൽ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ കൃഷ്ണ കൊല്ലുമെന്ന് പേടിച്ച് രാത്രി രമാനം പാവം വസുദേവർ കൊട്ടയ്ക്കകത്ത് തലയിൽ വെച്ച് ചുമന്ന് നദി കടത്തി അവിടെ കൊണ്ടുപോയി. പക്ഷേ ഈ രണ്ട് സ്ഥലം തമ്മിൽ ഇത്തിരി ദൂരമുണ്ട് കേട്ടോ, മധുരയും. ഇപ്പോൾ രാത്രി കൊണ്ട് അവിടെ എത്തുമെന്ന് നമ്മൾ നടന്നാ എത്താൻ പ്രയാസമാണ്. ഞാൻ കാറില്ല രണ്ട് സ്ഥലത്തും പോയി. അമ്പാടിയും ഉണ്ടല്ലോ അവിടെ അടുത്ത് തന്നെ, നമുക്ക് അവിടെ പോയി കാണാം. ഗോവർദ്ധന പർവ്വതവും ആ സ്ഥലങ്ങളൊക്കെ അവിടെ പോയാൽ കാണാം. കൃഷ്ണന്റെ ലീലാവിലാസങ്ങളെല്ലാം അവിടെ ചെന്ന് ആ സ്ഥലങ്ങളെല്ലാം കാണാം. അവിടെ നിന്ന് പിന്നെ കംസന് കൊല്ലാൻ പറ്റാത്തത് കൊണ്ട് പലരും അയച്ചു. ഏതൊക്കെയാണ്? അസുരന്മാർ, ബഹാസുരൻ, മറ്റേ അസുരൻ, മറിച്ചാസുരൻ, ശകടാസുരൻ, കുറെ അസുരന്മാരെയൊക്കെ അയച്ചിട്ട് കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് അവസാനം അക്രൂരൻ എന്ന് പറയുന്ന ഒരാള് ഒരു ഭക്തനെ പറഞ്ഞുവിട്ട ഒരു കംസൻ എന്ന് വെച്ചാൽ സ്വന്തം അമ്മാവൻ ദേവകിയുടെ സഹോദരനാണ് പറഞ്ഞുവിട്ടിട്ട് വിളിപ്പിച്ചു. വിളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കൃഷ്ണ അവിടെ ചെന്നൊരു തകർപ്പ് തകർത്ത്, 12 വയസ്സേ ഉള്ളൂ, പക്ഷെ അമ്മാവനെ കൊന്ന് കൊലവിളി നടത്തി. അപ്പോ ഈ കൊല എന്ന് പറയുന്നത് തൊട്ടിൽ കിടക്കുമ്പോഴേ തുടങ്ങിയ പണിയാണ്. തൊട്ടിൽ കിടന്നപ്പോൾ ചവിട്ടിക്കൊന്നു, തൊട്ടിലിൽ നിന്നിറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോഴേ തന്നെ കൊല തുടങ്ങി. ഒരു വീട് എരുമ്പിലും മരുത്തരുതെന്നുള്ള അനുകമ്പയുള്ള ആളാണ്. പക്ഷെ ജനിച്ചത് എന്തിനു വേണ്ടി? കൊല്ലാൻ വേണ്ടി. നമ്മുടെ ദൈവങ്ങൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്, ജനിക്കുന്നതന്നെ എന്തിനു വേണ്ടിയായിരിക്കും? കൊല്ലാൻ വേണ്ടിയായിരിക്കും. അവർ അങ്ങനെ ഒരു വ്രതം എടുത്തിട്ട് അവർ അവിടുന്ന് തന്നെ ആൾക്കാർ ശബരിമലയ്ക്ക് പോകുമ്പോൾ കൊല്ലില്ലാന്നൊരു വ്രതം എടുക്കുമ്പോൾ ദൈവങ്ങളൊക്കെ അവതരിക്കുന്ന പോലെ ഒരു വ്രതം എടുക്കും. എന്താണ്? കൊന്നിരിക്കും. അത് തന്നെ ദുഷ്ടന്മാരെ കൊല്ലാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു മഹാഭാരതം അതൊക്കെ പറയുന്ന എന്താണ്? അത് ദുഷ്ടന്മാരെ കൊല്ലാനെന്ന് പറഞ്ഞാലേ നമ്മുടെ ഇസ്കോണെന്ന് പറഞ്ഞൊരു പാർട്ടിക്കാരുണ്ട്, കൃഷ്ണനെ ആരാധിക്കുന്നവര്. അവരുടെ ഒരു കണക്കനുസരിച്ച് മഹാഭാരത യുദ്ധത്തിൽ മാത്രം 116,20,000 പേരെ കൊന്നെന്നാണ്. അതിന് പ്രധാന കാർമ്മികത്വം വഹിച്ച ആരാണ്? കൃഷ്ണൻ. അവരിൽ ഭീഷ്മര് ദ്രോണര് പോലെയുള്ള അവർക്ക് ദുഷ്ടന്മാരാണ്. ഭീഷ്മരും ദ്രോണരും ഒക്കെ ദുഷ്ടന്മാരാണ്. അവരെയൊക്കെ കൊല്ലുന്നതിനുള്ള ട്രിക്ക് പറഞ്ഞു കൊടുത്തത്, ട്രിക്ക് കൊല്ലുന്ന കാര്യം തന്നെ അർജുനന്ദ്രൻ, പക്ഷെ ഇവരെ കൊല്ലാൻ ട്രിക്കുകൾ വേണം. ഈ ട്രിക്കുകൾ പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? കൃഷ്ണനാണ്. അപ്പൊ ഇവരൊക്കെ ദുഷ്ടന്മാരാണ്. ഭൂരിശ്രവസം എന്ന് പറയുന്ന ആള് സാത്വികയെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ യുദ്ധത്തിന്റെ എല്ലാം മര്യാദ ലംഘിച്ചുകൊണ്ട് അയാളുടെ വലത് കൈ വെട്ടിയെടുക്കാൻ അർജുനനോട് പറയും. അപ്പൊ അർജുനൻ സംശയിച്ചു, അത് ശരിയാണോ? നമ്മളത് ഇടപെടേണ്ട കാര്യമില്ല, അവർ തമ്മിൽ അടിക്കുമ്പോൾ അവർ തമ്മിൽ അടിച്ച് തീർക്കട്ടെ, ഞാൻ എന്തിനാതി പോകുന്നു? ഒരു വെട്ടിക്കോ. എന്തുകൊണ്ട്? ഈ സാത്വിക എന്ന് പറയുന്ന ആരുടെ ആളാണ്? കൃഷ്ണന്റെ ആളാണ്. എനിക്ക് അവയിപ്പം മറ്റവനെ കൊല്ലും, അവനെ രക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവന്റെ വലത്തെ കൈ നീ വെട്ടിയെടുക്കണം എന്ന് യുദ്ധത്തിന്റെ എല്ലാ മര്യാദയും ലംഘിച്ചുകൊണ്ടാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് പണ്ട് ഇന്നും അങ്ങനെ രണ്ടുപേരും അടിക്കുമ്പോൾ അവരടിച്ച് തീർക്കണം. എന്തേ എന്ത് ചെയ്ത് വാള് വെച്ച് അർജുനെ എന്ത് ചെയ്തു? ആ ഭൂരിശ്രവസിന്റെ വലത്തേക്ക് വെട്ടിയെടുത്ത് പിന്നെ അയാൾ എന്ത് ചെയ്യും? അതിന് പ്രതിഷേധിച്ച് അയാൾ കുത്തിയിരുന്ന് അപ്പൊ അയാളുടെ തലയും വെട്ടി സാത്വികി. ഇങ്ങനെയൊക്കെയുള്ള കടും കൈകൾ ചെയ്യിച്ച ആളാണ് ആര്? ശ്രീകൃഷ്ണൻ. ഒരു വീട് എരുമ്പിനും വരുത്താതെ. അപ്പൊ ദുഷ്ടന്മാരെ സംഗ്രഹിക്കാൻ വന്നു എന്ന് പറയുമ്പോൾ ഈ കൊന്നെല്ലാം ദുഷ്ടന്മാരെയാണെന്നൊരു ചോദ്യം വരും. അപ്പോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ടവരെല്ലാം ആര്? ശിഷ്ടന്മാര്. നമ്മുടെ ഗ്രൂപ്പിൽപ്പെടാത്തവരെല്ലാം ദുഷ്ടന്മാർ. നമ്മുടെ ശിവേരിയിലെ നയം തന്നെ. കേട്ടില്ല, ഒന്നുകൂടെ പാടിയേ. അത് വേറെ, അത് വേറെ, അത് ഇതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യം പറയാതെ. അപ്പൊ ദുഷ്ടന്മാരെ കൊല്ലാനായിട്ടാണ് ജനിക്കുന്നത്, അങ്ങനെ ഒന്ന് കൊന്ന് അവസാനം അവിടെ ചെന്ന് കംസനെയും കൊന്ന്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി. അപ്പോ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി മധുരയിൽ നിന്ന് ദ്വാരയ്ക്ക് പോയി. എന്താ കാരണം? ജരാസന്ധം വന്നു. ജരാസന്ധം വരാൻ എന്താ കാരണം? എന്ത് ബന്ധു? ഭാര്യയുടെ അച്ഛൻ, ഭാര്യയുടെ അച്ഛനാണ് ജരാസന്ധ. കൃഷ്ണൻ വന്ന് കംസനെ കൊന്നു കഴിഞ്ഞപ്പം ഭാര്യമാരോടിച്ചെന്ന് ജരാസന്ധനോട് പരാതി പറഞ്ഞു. ഉടനെ ജരാസന്ധം ഒന്ന് ആക്രമിച്ചു. എത്ര തവണ ആക്രമിച്ചത്? 18 തവണ ആക്രമിച്ചു. കൃഷ്ണൻ ഓടിപ്പോയി, പിടിച്ചു നീക്കാൻ പറ്റിയില്ല. ഒരു തവണ പോയി തീ ചാടി. തീ ചാടിയപ്പം ജരാസന്ധം വിചാരിച്ചു തീർന്നെന്ന് വിചാരിച്ച് മടങ്ങിപ്പോയി. അങ്ങനെ പോയിട്ടാണ് കടലിലെ ഒരു ദ്വീപിൽ പോയി, ദ്വാരകയിൽ പോയി, അവിടെ ഒരു സാമ്രാജ്യം സ്ഥാപിച്ച് അവിടെ ഇരുന്നിട്ടാണ് പിന്നെ ഈ മഹാഭാരത സർവ പരിപാടികളും പിന്നെയുള്ള എല്ലാ കൊലകളും ആസൂത്രണം ചെയ്യുന്നത്. അവിടെ ഇരുന്നിട്ടാണ് ദ്വീപിൽ പോയിരുന്നു എന്നുള്ള ആൾക്കാരും അങ്ങനെയാണ്, ദൂരം മാറിയിരുന്നാണ് എല്ലാം ആസൂത്രണം ചെയ്യുന്നത്. ജരാസന്ധനെ കൊല്ലാനും പ്രയാസമാണ്. രണ്ടായി വേർപെടുത്തിയാലേ പറ്റൂ. കാരണം ജരാ എന്ന് പറയുന്ന രാക്ഷസി രണ്ടു ഭാഗം ഒട്ടിച്ചെടുത്തതാണ് ജരാസന്ധൻ. അതുപോലെ വേർപെടുത്തിയാലേ കൊല്ലാൻ പറ്റൂ. അതുകൊണ്ട് എന്ത് ചെയ്തു? വേഷം മാറി ബ്രാഹ്മണ വേഷം ധരിച്ച്. അത് ഈ കള്ളന്മാരൊക്കെ അങ്ങനെയാണ്, കള്ളത്തരങ്ങള് കൊള്ളക്കാരൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവർ നല്ല വേഷം ധരിച്ചു പോകും. ചിലർ സ്വാമിമാരുടെ വേഷം ധരിക്കും, ചിലർ ബ്രാഹ്മണ വേഷം ധരിക്കും. ഇങ്ങനെയാണ് ഈ അതിക്രമങ്ങളൊക്കെ ചെയ്യാൻ പോകും. അങ്ങനെ ബ്രാഹ്മണ വേഷം ധരിച്ച് എന്ത് ചെയ്തു? അന്ന് ബ്രാഹ്മണർ പൂജ്യരായിരുന്നു, അന്നത്തെ കാലം. അവിടെ ചെന്നിട്ട് ഭീമനെ കൊണ്ട് അതിൻ്റെ ട്രിക്ക് പറഞ്ഞു കൊടുത്ത്, അവിടെയും ട്രിക്ക്, എല്ലാം ട്രിക്കാണ് പറഞ്ഞു കൊടുത്ത് ജരാസന്ധനെ കൊല്ലിച്ചു. ഈ രാജാക്കന്മാരെല്ലാം ഈ കൊല്ലുന്നവരൊക്കെ എല്ലാവരെയും കുറിച്ച് പറയുമ്പോൾ മഹാഭാരതത്തിലൊക്കെ പറയുമ്പോൾ മിക്കവാറും എല്ലാവരെ കുറിച്ചും പറയുന്നു ഈ രാജാക്കന്മാരെല്ലാം ആ ഭരിക്കുന്ന രാജ്യത്തിലെ ജനങ്ങൾക്ക് നല്ലവരാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും രസകരം. മാവേലി പോലെയാണ്, മാവേലി ഭരിച്ച ജനങ്ങൾക്കെല്ലാം മാവേലി ആരാണ്? നല്ലവനാണ്. വിഷ്ണുവിനോ? മോശക്കാരൻ. അപ്പോൾ ഇത് അത് അതിൻ്റെ പൊളിറ്റിക്സ് വ്യക്തമാണ്. അപ്പോ അല്ല, മാവേലി നല്ലതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇന്നും പാടുന്നില്ലേ മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോയി എന്നല്ലേ പാടുന്നു. അപ്പൊ മാവേലി എന്ന് പറയുന്നത് കുറിച്ച് പറയുന്നിടത്തെല്ലാം പറയുന്നത് അത് ഇതിഹാസമാണ്. ഇതൊക്കെ ചരിത്രമല്ല, ഇതിഹാസം. അങ്ങനെ എടുക്കാവോ? കഥയാണ്, കഥയെന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ചരിത്രമായിട്ടാണ് ധരിച്ചുള്ളത്. അപ്പോൾ ആ സമയത്ത് ജീവിച്ചിരുന്ന ജനങ്ങളെല്ലാം ആ രാജാക്കന്മാർ നല്ലവരെന്ന് പറയുന്നു. പക്ഷെ അവരെന്ത് ചെയ്യുന്നു? എതിർ പാർട്ടി എന്ത് പറയുന്നു? വിഷ്ണുവിന്റെ ആൾക്കാരെന്താ പറയുന്നത്? ദുഷ്ടന്മാര്, അവരെ നിഗ്രഹിക്കണം എന്നാ പറയുന്നു. അരവിന്ദ് കെജ്രിവാളിനെ പോലെയാണ്. അരവിന്ദ് കെജ്രിവാൾ ഭരിക്കുന്ന അവിടുത്തെ ജനങ്ങൾ പറയുന്നത് കെജ്രിവാൾ വളരെ നല്ല മനുഷ്യനാണ്. ഇന്നലെയാണ് മുനിസിപ്പൽ ഇലക്ഷൻ കഴിഞ്ഞത്. അരവിന്ദ് കെജ്രിവാൾ അവിടെ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. പക്ഷേ എതിർ പാർട്ടിക്കാരെന്താ പറയുന്നത്? അയാൾ കള്ളനാണ്, ദുഷ്ടനാണ്. എതിർ പാർട്ടിക്കാർ എല്ലാവരും പറയും, ഏത് പാർട്ടിയായാലും. അതുപോലെയാണ് ഇത്. മാവേലിയെ കുറിച്ചും അങ്ങനെയാണ്, ജനങ്ങൾ പറയുന്നത് നല്ല, അതുകൊണ്ട് അവർ ജയിപ്പിക്കും. പിന്നെ അയാളെ ഇനി ഒതുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ ഒന്നേ പറ്റൂ. ഇതേപോലെയുള്ള പണ്ട് പൊളിറ്റിക്സ് ആണ് ഇതൊക്കെ, ഈ പറയുന്ന കഥകളെല്ലാം പൊളിറ്റിക്സ് ആണ്, പഴയകാലത്തെ പൊളിറ്റിക്സ്. അതിന്റെ വേറൊരു പതിപ്പാണ് ഇന്നും നടക്കുന്നത്. ഇപ്പൊ ജനങ്ങളുടെ അഭിപ്രായം അവഗണിക്കാൻ പറ്റില്ലല്ലോ. അതെ, കൊല്ലുന്നവർ പറയുന്നു കൊന്നു മോഷണം, അത് ദൈവത്തിന്റെ ഗതികേട്. ദൈവത്തിന്റെ പരമഗതികേടിനാണെന്ന് പറയുന്നു കൊന്നിട്ട് മോക്ഷം കൊടുക്കുക. ദൈവം എന്ന് പറയുന്നത് എന്താണ്? സർവശക്തനാണ്. സർവശക്തനായ ദൈവത്തിന് ഒരു മനുഷ്യനെ നന്നാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ദൈവം എങ്ങനെയാ സർവശക്തനാകും? അപ്പൊ അയാൾക്ക് മോക്ഷം കൊടുക്കണമെന്നാണ് ഉദ്ദേശമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ അയാളെ നന്നാക്കിയാൽ പോരെ? ദൈവം വിചാരിച്ച അണക്കാത്ത കാര്യം എന്തോ? ദൈവത്തിന് അസാധ്യമായ എന്തെങ്കിലും ഉണ്ടോ? രാവണൻ മഹാമോശമാണ്, ജരാസന്ധം മോശമാണ്, കംസം മോശമാണ്, ദൈവം വിചാരിക്കുക ഒന്നും ദൈവത്തിനൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ദൈവം വെറുതെ തന്റെ ഈസി ചെയറിൽ കിടന്നുകൊണ്ട് അവൻ നന്നാവട്ടെ എന്ന് വിചാരിച്ചാൽ എപ്പോൾ നന്നാവും? എങ്ങനെ? ഇതൊക്കെ കൊടുക്കുന്ന ദൈവമല്ലേ വരം കൊടുക്കുന്നൊക്കെ? വേണ്ടാതീനം മരങ്ങളൊക്കെ കൊടുക്കുന്ന എന്തിനാ? ബുദ്ധിയില്ലേ ദൈവത്തിന് മണ്ടം മരങ്ങൾ കൊടുക്കാൻ? അത് തന്നെ, ആ മണ്ടം മരമല്ലേ കൊടുത്തത്? ആര് തലയിൽ കൈവച്ചാലും അവൻ ഭസ്മാവും. അപ്പൊ എന്റെ തലയിൽ കൊണ്ടുവച്ചാൽ ഭസ്മാവെന്ന് ചിന്തിക്കാനുള്ള ബോധം ദൈവത്തിനില്ലേ? നമ്മളെക്കാളും ദൈവം മണ്ടനാണോ? അപ്പൊ സാമാന്യ മനുഷ്യന്റെ ബുദ്ധി പോലും ഇല്ലാതെയാണ് ഈ ദൈവങ്ങൾ വരം കൊടുക്കുന്നത്. അപ്പോ അങ്ങനെ അതിനു പകരം എന്ത് ചെയ്യണം? ഈ വരം ചോദിക്കുന്ന എന്തിനാണ്? എനിക്ക് എല്ലാ രൂപവും കീഴടക്കി അവിടെയൊക്കെ ചക്രവർത്തിയായിരിക്കണം, അതിനാണ് വരം ചോദിക്കുന്നത്. അപ്പൊ ദൈവം എന്ത് വിചാരിക്കണം? ഞാനാണ് ദൈവമെങ്കിൽ ഞാൻ എന്ത് വിചാരിക്കും? ഓ, ഇവന്റെ മനസ്സിൽ ഇതൊരു ദുരാഗ്രഹമാണ്, ഇവൻ നന്നാകട്ടെ, എന്റെ ദുരാഗ്രഹം പോട്ടെ എന്ന് വെച്ചാൽ അവൻ അപ്പം ശരിയാവും. പിന്നെ വരത്തിന്റെ ആവശ്യമില്ലല്ലോ, അവൻ പറയും മതി, ഇപ്പം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പോയി, ഞാൻ നന്നായി, ശരി, ഇനി നിനക്ക് മോക്ഷവും കിട്ടും. ഞാനൊരു ദൈവമായിരുന്നെങ്കിൽ ലോകം എത്ര നന്നായിരുന്നെന്നറിയും, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. നിർഭാഗ്യവശാൽ ഞാനൊരു മനുഷ്യനായിപ്പോയി, ഇനി ദൈവത്തിന് എന്തെങ്കിലും കണ്ടുമുട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം എങ്ങനെ എൻ്റെ ലോകം നന്നാക്കേണ്ടത്. ഇങ്ങനെയാണ് നന്നാക്കേണ്ടത്. അല്ലയോ ദൈവമേ, ലോകത്ത് നന്നാക്കേണ്ടത് ഇങ്ങനെയാണ്. ആൾക്കാരുടെ മനസ്സ് മാറ്റുക, ദൈവം വിചാരിച്ച നടക്കാത്ത ഒരു കാര്യമില്ല. എനിക്ക് എന്റെ മനസ്സും കുറച്ച് മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതും കൂടെ ഞാൻ ചോദിക്കും ദൈവത്തിനോട്, എന്റെ മനസ്സും കുറച്ചൊന്ന് മാറ്റിത്തരണം. പ്രശ്നം തീർന്നല്ലോ. അപ്പൊ ഈ ദുഷ്ടന്മാരെ കൊന്നിട്ട് മോക്ഷം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഞാൻ പിന്നീട് പറയാം, അതിനെ കുറിച്ച് വിശദീകരിക്കാം. അത് ഞാൻ പറയാൻ വരുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് ഇങ്ങനെയുള്ള ഒരു ദൈവങ്ങളുടെ ആവശ്യമില്ല. ഇങ്ങനെയുള്ള ദൈവങ്ങളെ എന്താണ് ആരാധിക്കേണ്ട യാതൊരു കാര്യമില്ല. ദുഷ്ടന്മാരെ കൊല്ലുന്ന ഒരു ദൈവത്തിന്റെ ആവശ്യമില്ല. അല്ലേ, ഇന്ന് സാധാരണ മനുഷ്യൻ പോലും നമ്മളൊക്കെ ഇന്ന് പുറത്തിറങ്ങി നടക്കുമ്പോഴേ, സാധാരണ പുറത്തിറങ്ങി നടക്കുമ്പം ആരെങ്കിലും പേടിച്ചിട്ട് ഇടുപ്പിൽ കടാരിയും വെച്ചുകൊണ്ടാണ് നടക്കുന്നത് ആണോ? പഴയ ഏതെങ്കിലും ദൈവം ഈ കടാരയില്ലാതെ നടക്കുന്ന ദൈവമുണ്ടോ? അപ്പൊ ഈ കടാരി കൊണ്ട് നടക്കുന്ന ദൈവങ്ങളെ എന്തിനാ ആരാധിക്കുന്നു? എങ്ങനെ? നമ്മളാരും കൊണ്ടു നടക്കാറില്ലല്ലോ. ഇന്നത് കൊണ്ടു നടക്കുന്ന ആരാണ്? വല്ല മയക്കുമരുന്ന് കച്ചവടക്കാരോ കള്ളക്കടത്തുകാരോ ഒക്കെയാണോ അത് കൊണ്ടു നടക്കുന്നത്? പഴയ ദൈവങ്ങൾ കൊണ്ടുകിടന്നത് എന്താണ്? ഇന്നത്തെ ഇത്തരം ആൾക്കാർ കൊണ്ടുകിടക്കുന്ന സാധനങ്ങളാ കൊണ്ടുകിടന്നു. അപ്പോ കൃഷ്ണൻ എന്ത് ചെയ്തു? അവിടെ വന്ന് 18 തവണ തോറ്റ് ഓടി അവസാനം ദ്വാരകയിൽ പോയിരുന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ കൊലപാതകങ്ങളും ആസൂത്രണം ചെയ്യുന്ന അവിടെ ഇരുന്നു കൊണ്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന 116 കോടി 20,000 പേരെ കൊന്നു എന്നൊന്ന് വലിയ അഭിമാനത്തോടുകൂടി ആര് പറയുന്നു? ഇസ്കോൺകാരൊക്കെ പറയുന്നു. അന്ന് അത്രയും മനുഷ്യരൊന്നുമില്ല, അത് വേറെ കാര്യം. അന്ന് 116,000 കോടി മനുഷ്യർ പോയിട്ട് 116 ലക്ഷം മനുഷ്യർ പോലും വന്നില്ല. എന്നാലും ഈ കൊന്നതിനകത്ത് പൊക്കി പറയുന്നതാണ്, അല്ലേ? ഇത്രയും പേരെ കൊന്ന ആളാണെന്ന് വീരകൃത്യം. അതിനുവേണ്ടി ഒരു കൂട്ടി പറയണം. വേണമെങ്കിൽ 116 എന്നുള്ള 1016 പറഞ്ഞാൽ എന്താ നഷ്ടം? ലാഭമേ ഉള്ളൂ. മഹാഭാരത യുദ്ധത്തിൽ കൊന്ന കാര്യം പറയണം. മഹാഭാരത യുദ്ധത്തിൽ കൊന്ന കണക്കാ പറയുന്നു കൃത്യമായിട്ട്. 116 കോടി 20,000. 20,000 എന്ന് പറയുന്ന ഒരു 40,000 എന്താ കുഴപ്പം എന്ന് ഞാൻ കഥയിൽ ചോദ്യമുണ്ട്. കഥയിൽ ചോദ്യം ചോദിക്കാൻ പാടില്ല. ഒന്നും ചോദിക്കാൻ പാടില്ല. കഥ കേൾക്കുമ്പോ അങ്ങ് പണ്ട് അമ്മൂമ്മയുടെ മടിയിൽ കിടന്ന് കഥകൾ കേട്ടിട്ടില്ല ഒരുപാട്? ഞാൻ കേട്ടിട്ടുണ്ട്. ചോദ്യം ചോദിച്ചവർ മിണ്ടാ കിടക്കടാ, ഈ ബാക്കിയൂടെ പറയട്ടെന്ന് പറയും. അപ്പൊ നമ്മൾ മിണ്ടാ കിടക്കും. അത് കേട്ടാണ് ഞാൻ വളർന്നത്, അമ്മൂമ്മയുടെ കഥ കേട്ടിട്ടാണ്. അന്നേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇതൊക്കെ എന്തോ തട്ടിപ്പുണ്ടെന്ന്. പക്ഷെ അമ്മൂമ്മയുടെ അടുത്തൊന്നും ചോദിക്കാൻ പറ്റി. ചോദിച്ചാൽ പിന്നെ കഥ പറയത്തില്ല. കഥ കഥയിലെ ചോദ്യത്തെക്കാളും വരുന്നത് നമുക്ക് കഥയാണ്, അതുകൊണ്ട് നമ്മൾ മിണ്ടാകണം. അന്ന് കേട്ട കഥകളാണ് ഞാനിപ്പോ പറയുന്നത് ഇതൊക്കെ. വിമർശിച്ചവര് ഈ കഥയൊന്നും പറയത്തില്ലല്ലോ. വിമർശിച്ചവര് ഇതൊക്കെ കളയത്തില്ലേ? അവരിതിനെയൊന്നും പറഞ്ഞുകൊണ്ട് നടക്കത്തില്ലല്ലോ. പറഞ്ഞു കിടക്കുന്നവർ വിമർശിക്കാത്തവരാണ്, ഇതിനൊക്കെ അംഗീകരിക്കുന്നവരാണ്. വിമർശിക്കുന്നവരിതൊന്നും പറയത്തില്ല. ഇതൊക്കെ കഥയായിട്ട് തന്നെ ഇടത് കുഴപ്പമൊന്നുമില്ല. വെറും കഥ. അപ്പൊ ചോദ്യമില്ല, കഥ നമുക്ക് എന്തുകൊണ്ട് പറയാം? അങ്ങനെ വന്ന് മഹാഭാരതത്തിൽ വന്നു. മഹാഭാരത എന്താണ്, ഇതിനിടയ്ക്ക് തന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ നിരന്തരം കൊലകൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പം തന്നെ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? അവിടെ തിരക്കിക്കൊണ്ടിരുന്നു. പാണ്ഡവന്മാരുടെ അവിടെ വല്ല കൊട്ടേഷനും വകുപ്പുണ്ടോ എന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആളുകൊട്ടൊക്കെ അന്വേഷിക്കുമായിരുന്നു അവിടുത്തെ സംഭവവികാസങ്ങൾ. അവസാനം അറിഞ്ഞത് അവിടെ സംഗതികൾ മുറുകി വരികയാണ്. വനവാസവും മറ്റു കാര്യങ്ങളുമൊക്കെ അറിയുന്നു. ചൂതുകളിയും പരാജയവും വനവാസവും. അപ്പോ അവിടെ ഒരടി ഏകദേശം ഉറപ്പായപ്പോ നേരെ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ടാണ് സമാധാനം മധ്യസ്ഥനായി പോകുന്നു. മധ്യസ്ഥനായി ഇറങ്ങിപ്പോകുമ്പം തന്നെ പാഞ്ചാലി ഒരു കാര്യം പറയുന്നുണ്ട്. അതാ എന്റെ തലമുടി കണ്ടോ, അവിടെ ചെന്ന് മധ്യസ്ഥ പറയുമ്പോ ഇതുകൂടെ ഒന്ന് ഓർത്തോണം. ഇതിന്റെ പ്രത്യേകത എന്താണ്? ദുശാസനന്റെ രക്തം ഇതി പുരട്ടിയിട്ട് വേണം. മനസ്സിലായോ? ഈ തലമുടി വളരാൻ നീലഭൃങ്കാതി. പഞ്ചാരി പറയുന്ന എന്റെ നീലഭൃങ്കാതിയാണെന്ന് തോന്നുന്നു. ദുശാസനന്റെ രക്തം അത് ഒന്ന് പുരട്ടി എനിക്കിതൊന്ന് കെട്ടി ഒതുക്കണം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അങ്ങോട്ട് പോവാൻ മധ്യസ്ഥയ്ക്ക്. അപ്പൊ അവിടെ ചെന്ന് ശരിയെന്ന് പറഞ്ഞാ പോകും, മറക്കില്ല എന്ന് പറഞ്ഞാ പോകും. അപ്പൊ അവിടെ ചെന്നിട്ട് മധ്യസ്ഥ എന്തായിരിക്കും പറഞ്ഞത്? പാണ്ഡവര് പറഞ്ഞു വിട്ട കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് പറഞ്ഞു. ശരി, അവർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞു. കൊടുക്കില്ല എന്ന് പറഞ്ഞു. വളരെ സന്തോഷമായി. മനസ്സിലായോ? എന്നുവെച്ചാൽ ആത്മാർത്ഥമായി പരിഹരിക്കുന്നതിനുള്ള ചർച്ചയൊന്നും നടത്തിയില്ല, എന്നാൽ മധ്യസ്ഥത നടത്തിയെന്ന് വരുത്തിയും ചെയ്തു. ആത്മാർത്ഥമായൊരു ശ്രമം അവിടെ നടത്തിയില്ല, എന്നാ ചർച്ചകൾ നടത്തിക്കൊണ്ടേയിരുന്നു. കാരണം അവന് അത് അവസാനം ഗാന്ധാരി പറയുന്നുണ്ട്, നീ ഒരുത്തം വിചാരിച്ചിരുന്നെങ്കിൽ ഈ കൂട്ടക്കൊല നടക്കത്തില്ലായിരുന്നു. ഈ മുഴുവൻ എണ്ണത്തിനെയും കൊന്ന് ഈ പറയുന്നവർ 116 കോടിയും കൊന്നിട്ടിരിക്കുന്നിടത്ത് ഈ ശവങ്ങളുടെയൊക്കെ ഇടയ്ക്ക് ഇരുന്ന് ഗാന്ധാരി നിലവിളിക്കുമ്പോൾ അവിടെ കാണാൻ ചെല്ലുന്നത് കൃഷ്ണനോട് പറയുന്നുണ്ട്, നീ ഒരുത്തം വിചാരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഈ കൊലകൾ ഇത്ര ഇവിടെ നടക്കില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ അത് ഗാന്ധാരി അത് മനസ്സിലാക്കിയിട്ടാ പറഞ്ഞത്. കാരണം ഈ കൊല ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗാന്ധാരി ഒരുപാട് ശ്രമിച്ചതാ. സ്വന്തം മക്കളെ നിരന്തരം ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. ഈ ആൾക്കാർ ഇപ്പൊ ഇങ്ങനെ ചില ഈ മഹാഭാരതം വായിച്ചിട്ടില്ലാത്ത ചില ആൾക്കാർ പറയും ഗാന്ധാരി കണ്ണ് മൂടിക്കെട്ടിക്കൊണ്ടാണ് മക്കളൊക്കെ വഴിതിരിച്ചു പോയെന്നൊക്കെ പറയും. അതൊക്കെ മഹാഭാരതം വായിക്കാത്ത പരമാബദ്ധം പറയുന്നു. കാരണം ഗാന്ധാരി മൂടിക്കെട്ടിയിരുന്നെങ്കിലും നിരന്തരം തന്റെ മക്കളുടെ പിറകെയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ഈ ദുര്യോധനൻ ജനിച്ചപ്പോ തന്നെ കഴുത നിലവിളിച്ചു എന്നാ പറയുന്നു, പട്ടി ഓരിയിട്ടെന്നാ പറയുന്നു. എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ കുറച്ച് പെശകവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അവന്റെ ജീനിന്റെ കുഴപ്പമായിരുന്നു. ആ ദുര്യോധനൻ സ്വയം തന്നെ പറയുന്നുണ്ട്, ആരെയും കുറ്റം പറയല്ല, എനിക്കറിയാം എന്താണ് ശരിയാണെന്ന് ചെയ്യേണ്ടത് തെറ്റാണെന്ന് ചെയ്യേണ്ടത്. പക്ഷെ എന്റെ ഉള്ളിലിരുന്ന് എന്നെ കൊണ്ടാരോ വേണ്ടാധീനങ്ങളൊക്കെ ചെയ്യിക്കുന്നു ദുര്യോധനൻ തന്നെ പറയുന്നുണ്ട്. ആ ദുര്യോധനനും ഈ പാണ്ഡവന്മാരോടെ ഉള്ളു ഈ ദേഷ്യം, അല്ലാതെ തന്റെ ജനങ്ങളോടില്ല. ജനങ്ങള് ദുര്യോധനം മരിച്ചു കഴിഞ്ഞപ്പോ കരയുകയാ ചെയ്യും, അത്രയും നല്ല രാജാവായിരുന്നു. വിരോധം വളർത്തി കൊണ്ടുപോകുന്നത് ഇവർ രണ്ടുപേരുമാണ്, സഹോദരങ്ങൾ തമ്മിലാണ് വിരോധം നടത്തിക്കൊണ്ടു. അപ്പൊ ഗാന്ധാരി എന്ന് പറയുന്നത് ഒരു മാതൃകയായ അമ്മയാണ്, അല്ലാതെ കണ്ണു മൂടിക്കൊട്ടിക്കൊണ്ട് മക്കള് തെറ്റായി പോയി എന്നൊക്കെ ഇന്ന് പലരും കഴിഞ്ഞു. അത് വെറും അബദ്ധമാണ്, മഹാഭാരതം വായിക്കാത്തതുകൊണ്ട് പറയുന്നതാണ്. അവന്റെ ജീനന് താരാറുണ്ടെങ്കിൽ പിന്നെ ഗാന്ധാരി വിചാരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു, ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. ഓരോ സന്ദർഭത്തിലും ദുര്യോധനൻ വഴി തെറ്റി പോകുമ്പോഴൊക്കെ പറയും. ഗാന്ധാരി എപ്പോഴും ധർമ്മത്തിന്റെ പക്ഷത്തായിരുന്നു. അതുകൊണ്ട് ഗാന്ധാരി പറഞ്ഞു, ഏതോ ധർമ്മസ്ഥതോ ചെയ്യ. ഗാന്ധാരിയുടെ ദുര്യോധനൻ ജയത്തിന് വേണ്ടി ചെന്നു കഴിഞ്ഞപ്പോഴാണ് ഗാന്ധാരി പറഞ്ഞാണ് ധർമ്മം എവിടെയുണ്ടോ അവിടെ ചെയ്യും. സ്വന്തം മകനായിട്ട് കൂടിയും അവിടെ പക്ഷപാതമില്ലാതെയാ പറഞ്ഞത്, ശരിയുടെ പക്ഷത്ത് ജയം ഉണ്ടാകുന്നു. ശരി രണ്ടു പക്ഷത്തും ഉണ്ട്, എന്നാലും ദുര്യോധനൻ എന്താണ് ദുര്യോധനന്റെ പക്ഷത്ത് വന്ന ഇതാണ്, ഇത് ഒത്തീർപ്പാക്കേണ്ട സമയത്ത് ഒത്തീർപ്പാക്കി. അവിടെയാണ് ദുര്യോധനന് പറ്റിയ പിശക്. അപ്പൊ അങ്ങനെ ഒരു ഓഫർ വന്നപ്പോ അത് ഒത്തീർപ്പാക്കാമായിരുന്നു, അത് ചെയ്തില്ല. അതാണ് ദുര്യോധനന്റെ അധർമ്മം. അപ്പൊ അവിടെ കൃഷ്ണന് ഒരു വലിയ റോളുണ്ടായിരുന്നു. എന്നിട്ട് പറയും ദുര്യോധന സൂചി കുത്താൻ സ്ഥലം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ വലിയ ചർച്ചയാകാമല്ലോ, യുദ്ധം ഒഴിവാക്കണമെങ്കിൽ ചർച്ച തുടരും. എങ്ങനെ ഇപ്പൊ നമ്മുടെ ചർച്ചയുടെ വിഷയമുണ്ട്. ഇപ്പൊ നമ്മൾ ശ്രീകൃഷ്ണനെ കുറിച്ചാണ് പറയുന്നത്, കഥകളല്ലേ ഇത്, കഥകളിൽ നിന്നുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന. ഇപ്പൊ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ആ യുദ്ധത്തെ അവസാനിപ്പിക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ട് മധ്യസ്ഥനായി പോയിട്ട് എന്നാണ് മഹാഭാരതത്തിൽ നിന്ന് വ്യാസൻ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അവസാനം ഉത്തുംഗ മഹർഷി ശ്രീകൃഷ്ണനെ തടഞ്ഞു നിർത്തി ഇത് ചോദിക്കുന്നുണ്ട്, നീയല്ലേ പാണ്ഡവരെയും കൗരവരെയും തമ്മിലടിപ്പിച്ചത്, ഇതിനൊക്കെ അത് ഒഴിവാക്കാമായിരുന്നില്ല. പലരും അന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്, മഹാഭാരതത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ പിന്നെ ശ്രീകൃഷ്ണൻ പറയുന്ന മറുപടി എന്താണ്? കാലമാണെല്ലാം തീരുമാനിക്കുന്നത്, സംഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം സംഭവിക്കണം. യവന്മാരെ തമ്മിലടിച്ച് ചാവണമെങ്കിൽ തമ്മിലടിച്ച് ചാവണം എന്ന് പറഞ്ഞാൽ കാലത്തിന്റെ മേളിൽ വയ്ക്കുകയാണ്. എന്നാ തനിക്ക് ആരെങ്കിലും കൊല്ലണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഈ ന്യായം പറയത്തില്ല, അവരെ കൊല്ലും. കംസനെ കൊല്ലണമെന്ന് തോന്നി, അപ്പൊ കാലമാണ് ഇതൊക്കെ, എന്നാ കംസൻ ചെയ്തോട്ടെ, അങ്ങനെ വിചാരിക്കില്ല. അവിടെ ഈ കാലം എന്നുള്ള കാര്യം പറയത്തില്ല, അവിടെ എന്ത് ചെയ്യും? ഏകപക്ഷീയമായിട്ട് കൊല്ലും ജരാസന്ധൻ. ജരാസന്ധം ഇങ്ങനെ ഇതൊക്കെ കാലമാണ്, ജരാസന്ധം ഭരിച്ചോട്ടെ അവരുടെ കാലം മുഴുവൻ, അവിടെ കാലത്തിന് ന്യായം പറയില്ല. പാണ്ഡവരും കൗരവരും തമ്മിൽ അടിക്കുമ്പോൾ എന്ത് പറയും? കാലമാണിത്. അതുപോലെ ഈ മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നിടത്ത് തന്നെ വളരെ വ്യക്തമായും ഈ കൊലയ്ക്ക് കൂട്ടുനിന്നയാളാണ്, നേരിട്ട് കൊന്നയാളാണ്, കൊലയ്ക്ക് പ്രേരിപ്പിച്ച ആളാണ്, ഈ തരത്തിൽ തന്നെ മഹാഭാരതത്തിൽ പറയുന്നു കൃഷ്ണൻ. അപ്പോൾ ഒരു പീട എരുമ്പിനും വരുത്തരുത് എന്നുള്ള ഒരു ചിന്തയുള്ള ആളാണോ ശ്രീകൃഷ്ണൻ? അപ്പൊ അതുപോലെയാണോ ഈ അനുകമ്പയാണ്ടവനും ചോദിക്കുന്നതിന് എന്താ അർത്ഥമുണ്ട്? എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥമുണ്ട്. ഇങ്ങനെ ആ ചെയ്തിരിക്കുന്ന മുഴുവൻ അനുകമ്പയ്ക്ക് അനുകമ്പ ലേശമില്ലാത്ത ആളാണ്. പിന്നെ അന്നുള്ളവർ ഈ അനുകമ്പ എന്ന് പറയുന്ന എന്താണ്? അങ്ങനെ ചോദ്യം വരും. അനുകമ്പ എന്ന് പറയുന്ന ഇതാണ് ആൾക്കാരെ കൊന്നു കൊന്നു കൊന്ന് മോക്ഷം കൊടുക്കുക, ഇതാണ് അനുകമ്പ എന്ന്. അല്ല, അങ്ങനെയും അങ്ങനെ മൊത്തം പറഞ്ഞെങ്കിൽ ശരി, പക്ഷെ ഭീഷ്മരെ ദുഷ്ടനാണെന്ന് പറയുന്നില്ല ഒരിടത്തും, ദ്രോണരെ ദുഷ്ടനാണെന്ന് പറയുന്നില്ല, കൃപരെ ദുഷ്ടനാണെന്ന് പറയുന്നില്ല. അവസാനം വന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും അവരെ പക്ഷത്തിരിക്കുന്ന എത്ര പേരും നല്ലവരാണോ? ഭീഷ്മരെ ആർക്കെങ്കിലും മഹാഭാരതത്തിൽ ഒരിടത്തും ഭീഷ്മരെ ദുഷ്ടനാണെന്ന് പറഞ്ഞിട്ടില്ല. എങ്ങനെ? അല്ല, ന്യായം അന്യായം രണ്ടു പക്ഷത്തുമുണ്ട്, ധർമ്മവും അധർമ്മവും രണ്ടു പക്ഷത്തും. ഭൂരിപക്ഷം അന്യായം ചെയ്താൽ അത് ന്യായമാവും, ഭൂരിപക്ഷം അന്യായം ചെയ്ത് കഴിഞ്ഞാൽ ന്യായമാകത്തില്ല. ഭൂരിപക്ഷം ന്യൂനപക്ഷം നോക്കിയിട്ടല്ല ന്യായവും അന്യായവും തീരുമാനിക്കുന്നു. എന്ത് മെത്തേഡ്? അതും ഇതുമായിട്ടിപ്പോ എന്താ ബന്ധം? നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്ത് കയ്യേറ്റം? ആര് ആരെ കയ്യേറി? പാണ്ഡവരെ പക്ഷം നോക്കിയാലും ധർമ്മ കൗരവരെ പക്ഷം നോക്കിയാലും രണ്ടു പക്ഷത്തും തെറ്റും ശരിയും ഉണ്ട്, രണ്ടിടത്തും ഉണ്ട്, തെറ്റ് ശരി രണ്ടു പക്ഷത്തും ഉണ്ട്. ഏറ്റക്കുറച്ചിലിങ്ങനെ ത്രാസ് വെച്ച് തൂക്കി നോക്കും, അതെങ്ങനെ ഏറ്റക്കുറച്ചിലറിയുന്നു? അളന്നു നോക്കൂ, രണ്ടു പക്ഷത്തും തെറ്റ് ശരിയുണ്ട്. അത് മഹാഭാരതത്തിൽ പറയുന്നതാണ്, നമ്മളിരുന്ന് ആലോചിച്ച് പറയേണ്ട കാര്യമില്ല. മഹാഭാരതത്തിൽ രണ്ടു പക്ഷത്തുമുള്ള തെറ്റ് ശരിയും. പാണ്ഡവരുടെ പക്ഷത്ത് തെറ്റെന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് തന്നെ ഭീഷ്മൻ ഭീമൻ കരുത്തനായതുകൊണ്ട് നിരന്തരം ഈ കൗരവന്മാരെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. ചെറിയ ഉപദ്രവമൊന്നുമില്ല, കളിക്കുമ്പോഴത്തേക്ക് യവന്മാരെ ഈ രണ്ടുപേരെയും കക്ഷത്തിൽ വെച്ചുകൊണ്ട് അടുത്ത് വള്ളത്തിൽ ചാടും, എന്നിട്ട് അതിൻ്റെ അടിയിൽ പോയി കിടക്കും. യവന്മാർ കിടന്ന് ശ്വാസം മുട്ടി, ശ്വാസം കിട്ടാതായപ്പോൾ പൊക്കി കൊണ്ടുവന്ന് കരയിലിടും. ഇതൊക്കെ ഭീമന്റെ, കാരണം കരുത്തനായിരുന്നു, ഭീമന്റെ വിനോദമായിരുന്നു. അപ്പോൾ ഇവർക്ക് വൈരാഗ്യമുണ്ടായി പാണ്ഡവരോട്. അങ്ങനെ പല പല സംഭവങ്ങളുണ്ടായി. പിന്നെ കൗരവർ പാണ്ഡവരെ അരക്കില്ലത്തിയിട്ട് ചുറ്റ് കൊല്ലാൻ ശ്രമിച്ചു, അപ്പോൾ അവർക്ക് വിരോധമായി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ധർമ്മവും അധർമ്മവും രണ്ടു പക്ഷത്തുമുണ്ട്, അല്ല ഒരു പക്ഷത്തല്ല. അങ്ങനെ ഉണ്ടാവും, ഏത് പ്രശ്നമായാലും ശരി. നമ്മൾ ഏറ്റവും ശരിക്കു വേണ്ടിയിരിക്കുമ്പോഴും നമ്മുടെ ഭാഗത്ത് കുറേ തെറ്റുകൾ കാണും. അല്ല, ശരി മാത്രമായിട്ടൊരു പക്ഷം ഇല്ല, ഒരു വ്യക്തിയും ഇല്ല. അപ്പൊ പിന്നെ അവിടെ എന്താണ്? ഒരു സമന്വയം കണ്ടെത്തുക എന്നുള്ളതാണ്. ശരി മാത്രമായി ഏതെങ്കിലും ഒരു വിഷയമോ ഒരു വ്യക്തിയോ ലോകത്തില്ല, എല്ലായിടത്തും കുറച്ച് തെറ്റ് ശരിയും കാണും. അപ്പൊ അതിനെയൊക്കെ എന്ത് ചെയ്യുക? അതിൻ്റെ ഒരു ശരാശരി എടുക്കുക, അതേ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അവിടെ മധ്യസ്ഥത വരുന്നത്. മധ്യസ്ഥ വന്നിട്ട് രണ്ടുപേരെയും കൂടെ യോജിപ്പിക്കുക. ഈ 18 അക്ഷമണി സൈന്യത്തെ കൊണ്ട് പരസ്പരം അവസാനം 10-11 പേരാ ശേഷിച്ച് യുദ്ധത്തിൽ പങ്കെടുത്തവർ. ബാക്കിയെല്ലാം ചത്തൊടുങ്ങി. അതുകൊണ്ട് ആർക്കാ എന്ത് ലാഭമുണ്ടായത്? ധർമ്മപുത്രർക്ക് ഡിപ്രഷനായി, ധൃതരാഷ്ട്രക്ക് ഡിപ്രഷനായി, എല്ലാവരും ഡിപ്രഷനായി. അല്ല വേറെ ഒന്നും സംഭവിച്ചില്ല. പിന്നെ ജീവിതത്തിൽ അവർക്ക് സമാധാനം ഉണ്ടായി. കാട്ടിപ്പോയി, കാട്ടിക്കിടന്ന് വെന്ത് മരിച്ച്. ആ അത് പറയുന്നുണ്ട്. അതൊക്കെയുണ്ട്. ധർമ്മവും അധർമ്മവും രണ്ടു ഭാഗത്തും ഉണ്ട്. അപ്പൊ അവര് ചോദിക്കും, മറ്റേ അഭിമന്യുവിനെ അവിടെ ഇട്ട് കൊന്നില്ലേ എല്ലാരും കൂടെ ചേർന്ന്, അത് ധർമ്മമാണോ എന്ന് ചോദിക്കും. അപ്പൊ കർണനെ കൊന്നില്ലേ, അത് ധർമ്മമാണോ എന്ന് ചോദിക്കും തിരിച്ച്. ഇതിലെല്ലാത്തിടത്തും എന്താണ്, യുദ്ധത്തിലായാലും ശരി ധർമ്മവും അധർമ്മവും ഒക്കെ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ എങ്ങനെ ആ മഹാഭാരതം ഇപ്പോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാല് കാരണം യുദ്ധം കൊണ്ട് ഒന്നും നേടിയില്ല, എല്ലാം നശിച്ചു. അപ്പൊ യുദ്ധം പരിഹാരമല്ല, യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ള ഒരു സന്ദേശം അതിനകത്തുണ്ട്. പല സന്ദേശങ്ങളിൽ ഒന്നും. എന്നാൽ ഇപ്പോൾ മഹാഭാരതത്തിൽ എന്താണ്, ഇത്രയും വലിയൊരു യുദ്ധത്തെ സൃഷ്ടിച്ചിട്ട്, അവിടെ കഥയിൽ സൃഷ്ടിച്ചിട്ട് എന്താണ് ഇത്ര മനുഷ്യരുടെ നാശത്തെ കാണിച്ചിട്ട് അങ്ങനെ ഒരു സന്ദേശം കൊടുത്താലും നല്ലതായിരുന്നു. ഒരു യുദ്ധം ഒഴിവാക്കിയ ഒരു സന്ദേശം കൊടുത്തിരുന്നു. യുദ്ധത്തിന്റെ സാഹചര്യങ്ങളെല്ലാം വന്നിട്ടും യുദ്ധം മാറിപ്പോയി, മനുഷ്യനതാണ് ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ പല രീതിയിലും വരാം. ഒരു കഥ എഴുതി വെച്ചിരിക്കുന്നു, നമ്മളതിൽ നിന്ന് എന്തെടുക്കുന്നു എന്നുള്ളതാണ്. ആ അത് തന്നെയാണ്, കൊല ചെയ്തിട്ട് കൊല തെറ്റെന്ന് പറയുന്നത് നല്ലത് ചെയ്യാതിരിക്കുകയാണ്. കൊല അത് തന്നെ, ഇത്രയും പേരെ കൊന്നിട്ട് ഇത് മോശമാണെന്ന് പറയുന്നതിനൊന്നല്ല. 116 കോടി ജനങ്ങളെ കൊന്നിട്ട് മോശമെന്ന് ആൾക്കാരെ പഠിപ്പിക്കുന്നു നല്ലത്. അത് തന്നെ, അതുകൊണ്ട് അതുകൊണ്ടെന്താ അതൊന്നും ഇല്ലാതിരിക്കുന്നതിന് കുറച്ചുകൂടെ നല്ലത്. അതന്നെ, കൊല്ലായെങ്കിൽ അവൻ ഗുണമുള്ള പുമാൻ, നേരെ മറുവശം നോക്കിയോ, കൊല്ലാതിരിക്കുന്നതാണ് ഗുണമെന്നല്ലേ പഠിപ്പിക്കേണ്ടത്. കൊന്നിട്ട് അതുകൊണ്ട് ലാഭമില്ല എന്ന് പഠിപ്പിക്കുന്നതിലും നല്ലത് കൊല്ലായെങ്കിൽ അവൻ ഗുണമുള്ള പുമാൻ എന്ന് പഠിപ്പിക്കുന്നതായിരുന്നു നല്ലത്. ഇന്നെന്ത് പഠിക്കാനാണ്, ഒരു നാട്ടിലുള്ള ജനങ്ങളെ മുഴുവൻ കൊന്നിട്ടാ കൊള്ളാം എന്നാല് അതിലെന്ത് സന്ദേശം? അതുകൊണ്ടെന്താ സന്ദേശം? ആ കൊലയെ അങ്ങനെ, കൊല മഹാഭാരതത്തില് എന്തെങ്കിലും കൊലയിലൂടെ സന്ദേശം നൽകുന്നു എന്ന് പറഞ്ഞാൽ കൊന്നു കഴിഞ്ഞാൽ കൊന്നു, ചത്തവന് പോയത് തന്നെ, പിന്നെ എന്ത് സന്ദേശം? പിന്നെ കൊല്ലിക്കുക തന്നെ ഉരത്തൊരഖം എന്ന് പറയുന്നുണ്ട്. കൊല്ലിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പാപം. അപ്പൊ അത് കൊല്ലിച്ചാരാ കൃഷ്ണൻ? ഇതൊക്കെ ഗീതയ്ക്കും മഹാഭാരതത്തിന് എതിരായ ആശയങ്ങളാണ്. ആ സാക്ഷിഭാവത്തിൽ നിന്ന് കൊല്ലുക, അതാണ് ഗുരുവിന്റെ സിദ്ധാന്തമാണ്. അത് ഗുരുവിന്റെ സിദ്ധാന്തമാണ്, സാക്ഷിഭാവത്തിൽ നിന്ന് കൊല്ലുക. അപ്പൊ ചാകുന്നവനെന്ത് ചെയ്യണം? അപ്പൊ സാക്ഷി എന്ന് വിചാരിച്ചോണം, ഞാനല്ല ചാവുന്നു, ഞാൻ കൊലയ്ക്ക് സാക്ഷിയാണ്, കൂടസ്ഥനാണ്, സാക്ഷി ഭാവത്തിൽ മരിക്കുക. ഇത് രണ്ടും പറയണം. പക്ഷെ അവിടെ ഈ കൊല്ലാൻ മാത്രമേ പറയുന്നുള്ളൂ സാക്ഷി ഭാവത്തിൽ, മരിക്കുന്നവനോടൊന്നും പറയുന്നില്ല. അവനോട് ഇവിടെ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ സമം സമം